അനുമതനായ സർവം ഒന്നിൽ ഒന്നില്ല. അതിനാല് സർവം അനുഭവമാണ്. ആയതിനാല് സർവവും അനുഭവമാണ്. ഇതാണ് കഴിഞ്ഞതിനും വിശദീകരിച്ച് ഈ പറയുന്നു. അന്യഭാഗം അനുദിനം അസ്തമിയാതിരിക്കയാലേ പുനഃ ഹൃദരൂപവുമായി പൊതിഞ്ഞിടുന്നു. ഇനി ഇതിൽ അന്യഭാഗത്തെടുത്തു അന്യഭാഗം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ രണ്ട് വസ്തുക്കളെ എടുത്തിട്ടാ പറഞ്ഞത്. ഒന്നിൽ ഒന്നില്ല, ഒന്നിൽ ഒന്നില്ല എന്ന് പറയണമെങ്കിൽ രണ്ട് വേണം. രണ്ടുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഒന്നിൽ ഒന്നില്ല. ഇപ്പോ പുസ്തകം മേശയായിരിക്കുന്നില്ല, മേശ പുസ്തകമായി ഇരിക്കുന്നു. പുസ്തകത്തിന് മേശയായിരിക്കാൻ കഴിയുന്നില്ല, അവൻ പുസ്തകത്തിന്റെ പരിച്ഛിന്നതാണെന്ന് പറയുന്നു. പുസ്തകം പുസ്തകമായിരിക്കുന്നത് കൊണ്ട് സത്യമാണെങ്കിൽ പുസ്തകം മേശയായിരിക്കാത്തതുകൊണ്ട് അസത്യമാണെന്ന് പറഞ്ഞു. അപ്പോ ഇതിൽ അന്യം ആയിട്ട് ഏതിനെ എടുക്കും? അന്യം നിറഞ്ഞ ആപേക്ഷികമാണ്, ഏതിനെ അന്യമായിട്ടെടുക്കാം? പുസ്തകത്തെ അപേക്ഷിച്ച് മേശ അന്യമാണ്, മേശയെ അപേക്ഷിച്ച് പുസ്തകം അന്യമാണ്. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടും പരസ്പരം അന്യോന്യമാണ്. അതിന് മേശയെടുക്കുമ്പോൾ മേശ മേശയായിരിക്കും, അതാണ് അതിന്റെ സത്യത്വം. മേശ മേശയായിരിക്കുന്നതും സത്യമുണ്ടാകും, പക്ഷെ മേശ പുസ്തകമായിരിക്കാൻ കഴിയുന്നില്ല, അതാണ് അതിന്റെ അസത്യത്വം. സ്വരൂപേണ സത്വം, പരരൂപേണ അസത്വം. എല്ലാ വസ്തുക്കളും സ്വരൂപത്തിലോ സത്വമാണ്, പക്ഷെ പരരൂപത്തിലോ എന്താ സത്വമാണ്. അപ്പൊ ഇവിടെ അന്യം ഏതാണെന്ന് മനസ്സിലാകുന്നു. ഏതാണ് അന്യം? രണ്ടും അന്യമാണ്, ഒന്നിൽ നിന്നും മറ്റൊന്ന് അന്യമാണ്. അതിൽ നമ്മളിങ്ങനെ പറയുമ്പം ഒന്നിൽ ഒന്നിരിക്കില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് സത്യമായിരിക്കും എപ്പോഴും. ഇരിക്കുന്നു സത്യമാണ്. പുസ്തകം പുസ്തകമായിരിക്കുന്നു എന്ന് പറയുന്നത് അതതിന്റെ സത്യസ്ഥിതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത്. പുസ്തകമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്നിൽ ഒന്നില്ല എന്ന് പറയുന്നതിന് അന്യഭാഗം, അത് ഏതുമാകാം? സത്യവുമാകാം, അസത്യവുമാകാം. ഇവിടെ സത്യഭാഗത്തെ എടുക്കുന്നു. എന്തിനാണ് സത്യഭാഗത്തെ എടുക്കുന്നത്? അതായത് വിചാരം ചെയ്യുമ്പോൾ, യുക്തി വിചാരം ചെയ്യുമ്പോൾ ഇത് സത്തന്നോ അസത്തന്നോ തീരുമാനിക്കാൻ കഴിയുന്നു. അങ്ങനൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നു. എന്നാൽ അനുഭവത്തിലെന്താ? അനുഭവത്തിലെങ്ങനെയാണ്? അനുഭവത്തിൽ സത്യമോ അസത്യമോ? അനുഭവത്തിൽ സത്യമാണ്. അപ്പോൾ ഇതെല്ലാം അനുഭവത്തിൽ എന്തുകൊണ്ട് സത്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ യുക്തി കൊണ്ട് സത്യവും അസത്യവും എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സമയത്തും അതിന്റെ അന്യഭാഗം ഏതാണോ സ്വരൂപമായിരിക്കുന്നത്. സ്വരൂപ പരരൂപാഭ്യാം സദസത്വം എന്നാണ്. സ്വരൂപേണോന്ന് സത്വം, പരരൂപത്തിലാണ് സത്യമാകുന്നത്. അപ്പോ ഇങ്ങനെ പരരൂപത്തിൽ അസത്യമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് സത്തെന്നോ അസത്തെന്നോ തീരുമാനിക്കാൻ കഴിയാതെ. അപ്പോ സ്വരൂപത്തെ എടുത്തു കഴിഞ്ഞാലോ പുസ്തകം പുസ്തകമായിരിക്കുന്നു. അതിനെടുത്തു കഴിഞ്ഞാൽ അതെന്താണോ സത്യമാണ്. പുസ്തകത്തിന് മാത്രമല്ല, പുസ്തകത്തെ സ്വരൂപമായെടുത്ത അസത്യം, പരരൂപമായിട്ടെടുത്ത അസത്യം അസത്യം. മേശയെ സ്വരൂപമായിട്ടെടുത്തു കഴിഞ്ഞാൽ സത്യം, പരരൂപമായിട്ടെടുത്തു കഴിഞ്ഞാൽ അത് അസത്യം. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണത്തിന് എടുക്കുമ്പോൾ ഓരോരിനങ്ങളെ എടുക്കുന്നതിൽ ഒന്ന് അത് ഏതായാലും കൊണ്ടാം, അതെപ്പോഴും എങ്ങനെയായിരിക്കും സത്യമായിരിക്കും. അതാണ് നമ്മുടെ അനുഭവത്തിൽ എപ്പോഴും സത്യ അനുഭവം പ്രപഞ്ചത്തിലുള്ള അതുകൊണ്ടാണ്. ഈ അനുർവചനീയം അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല, അത് യുക്തി കൊണ്ടുള്ള ഒരു ബോധ്യപ്പെടലാണ്. യുക്തി കൊണ്ട് നമുക്ക് ഒരു കാര്യത്തെ ബോധ്യപ്പെടാൻ പറ്റും. അനുഭവം അങ്ങനെ ആയിരിക്കണമെന്നില്ല. അനുഭവം എന്ന് പറയുന്നത് എന്താണോ, അവിടെ നമ്മൾ യുക്തി ഉപയോഗിക്കുന്നില്ല. നമുക്ക് നേരിട്ട് നമുക്ക് ഒരു വസ്തുവിനുമായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയ ബന്ധമുണ്ടാകുന്നു, അതിനെക്കുറിച്ച് അറിവുണ്ടാകുന്നു. അതിനാണ് നമ്മൾ സാധാരണ അനുഭവം എന്ന് പറയുന്നത്. യുക്തിയിലൂടെ ബോധ്യപ്പെടുന്നത് നമുക്ക് യുക്തിയിലൂടെ ബോധ്യപ്പെടാനേ പറ്റും. അല്ലാതെ നമ്മുടെ അനുഭവത്തിൽ വരണമെന്നില്ല സാധാരണ. യുക്തിയിലൂടെ ബോധ്യപ്പെടുന്നു. യുക്തി എന്ന് വെച്ചാൽ മനനം, വിചാരം. വിചാരത്തിലൂടെ നമ്മൾ കാര്യങ്ങളെ ബോധ്യപ്പെടുന്നു. അതേസമയം ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ദ്രിയങ്ങളുടെ അനുഭവിക്കുന്നു. ഇവിടെ അനുഭവിക്കുന്നിടത്ത് ബാഹ്യമായ വിഷയങ്ങളാണ്. ബാഹ്യമായ വിഷയങ്ങൾ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ബാഹ്യ ഇന്ദ്രിയങ്ങളുടെ ഇവിടെ നമ്മൾ അനുഭവിക്കുകയായിരിക്കും. ഞാൻ പറയുന്നത് പുസ്തകമാണ്, മേശയാണ്, അതിന്റെ അനുഭവമാണ്. ഉള്ളിലുള്ള സുഖം ദുഃഖമാണെങ്കിൽ ഈ ബാഹ്യേന്ദ്രിയങ്ങളെ വേണ്ട, അതിന്റെ അനുഭവം നമുക്കുണ്ടാവും. പക്ഷെ വിചാരം ചെയ്ത് മനസ്സിലാക്കുന്നത് എന്താണ്, അത് നമ്മൾ ഒരു യുക്തിയിലൂടെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം. ഇപ്പോ പർവ്വതത്തിൽ ധൂമത്തെ കണ്ടു, ആ ധൂമത്തെ കാണുന്ന ആ കാഴ്ച എന്താണ്, ധൂമത്തെ നമ്മൾ കാണുന്ന എന്ത് കാഴ്ചയാണ്, പുകയെ കാണുന്നു പർവ്വതത്തിൽ. അതെന്താണ്, അത് അനുഭവം, പ്രത്യക്ഷമായ അനുഭവം. പക്ഷെ പർവ്വതത്തിന്റെ അടിയിൽ എവിടെയോ തീ ഇരുന്നത് കൊണ്ടാണ് ഈ പുക ഇങ്ങനെ മേളിക്കുന്നത്. അവിടെ തീ ഉണ്ടെന്നറിയുന്നതോ, പുകയെ കാണുന്നുള്ളൂ. തീ ഉണ്ടെന്നറിയുന്നത് എന്താണോ, അതൊരു ബോധ്യപ്പെടലാണ്, നമ്മുടെ മനസ്സിന്റെ ഒരു നിശ്ചയമാണ്. അല്ല, നമ്മൾ നേരിട്ട് കാണുന്നുണ്ടോ? നേരിട്ട് കാണുന്നില്ല. അങ്ങ് താഴെ എവിടെയാണോ തീ, പക്ഷെ കാര്യം നോക്ക് ബോധ്യപ്പെടുന്നു. ഇതാണ് അനുഭവവും ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവവും വിചാരത്തിലൂടെയുള്ള ബോധ്യപ്പെടലും തമ്മിലുള്ള വ്യത്യാസം. വിചാരം ചെയ്യുന്നവർക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെടും, അത് ചിലപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവമായിട്ട് ഒത്തുപോകണമെന്നില്ല. രണ്ടും രണ്ടാണ്. അപ്പോ ഇവിടെ ഇപ്പോ എന്താണോ രണ്ട് വസ്തുക്കളെ വെച്ചുകൊണ്ട് ചിന്തിച്ചിട്ട് പറയും, ഇത് സ്വരൂപേണ സത്താണ്, പരരൂപേണ അസത്താണ്. ഇതൊരു യുക്തി വിചാരമാണ്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ രണ്ട് വസ്തുക്കളെ വെച്ച് പറയുമ്പോൾ ഇതിലെ ഈ രണ്ട് വസ്തുക്കളും എന്താണ് അനുഭവത്തിൽ എങ്ങനെയായിരിക്കും? ഈ രണ്ട് വസ്തുക്കളും അനുഭവത്തിൽ എങ്ങനെയായിരിക്കും? മേശയും പുസ്തകവും അനുഭവത്തിൽ എങ്ങനെയായിരിക്കും? രണ്ടും സത്തായിരിക്കും. അനുഭവത്തിന് നമുക്ക് മാറ്റം വരത്തില്ല. അപ്പോ നമ്മള് വിചാരം ചെയ്ത് ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്ത് ചെയ്ത് അനുവചനീയം. അനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്ന കാര്യം എന്താണോ എന്താണ് നമ്മൾ അനുഭവിക്കുന്നത്? എന്താണ് സത്യമാണ്. രണ്ട് രണ്ട് കാര്യങ്ങളാണ്. കാരണം അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചുണ്ടായ ഒരു അനുഭവം. അത് നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ഭ്രമം വന്നാൽ പോലും അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അനുഭവിക്കും? സത്യം. സ്വപ്നം പോലും നമ്മൾ അനുഭവിക്കുമ്പോൾ എങ്ങനെ അനുഭവിക്കും? സത്യമാണ്. അനുഭവങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ്, നമ്മൾ സത്യമായി അനുഭവിക്കും. നമ്മള് വിചാരം ചെയ്ത് സത്യവും ഒന്നോ അസത്യമൊന്നോ തീരുമാനിക്കാൻ കഴിയുന്ന ഇതുകൊണ്ട് അനുവചനീയമാണെന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധിയുടെ ഒരു നിശ്ചയം മാത്രമാണ്. നമ്മൾ സാധാരണ അതിനെ അല്ല അനുഭവം എന്ന് പറയുന്നത്. നമ്മളെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞ് അറിയുന്നതിനാണ് നമ്മൾ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പുസ്തകത്തെയും മേശയും വെച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ബോധ്യമായി എന്താണോ പുസ്തകം സ്വരൂപേണ സത്തായിരിക്കുന്നു, പരരൂപേണ അത് അസത്താണ്. മേശ സ്വരൂപേണ സത്തായിരിക്കുമ്പം പുസ്തകം പരരൂപേണ, അല്ല മേശ സ്വരൂപേണ സത്തായിരിക്കുമ്പോൾ അത് പുസ്തകരൂപേണ അസത്താണ്, പരരൂപേണ അസത്താണ്. ഇങ്ങനെ പറയുമ്പോ ഈ രണ്ടെണ്ണത്തിലും ഒരു അന്യഭാഗമുണ്ട്. ഏതാണ് അന്യഭാഗം? ഏതാണ് അന്യഭാഗം? എന്താണ് അന്യഭാഗം എന്ന് പറയുന്നത്? എന്താ പഴം വിഴിഞ്ഞവനെ ഇരിക്കുന്നു. രണ്ടും അന്യമാണ്. അന്യം നേരത്തെ ഞാൻ പറഞ്ഞു, അന്യം ആപേക്ഷികമാണ്. പുസ്തകത്തെ അപേക്ഷിച്ച് മേശ അന്യമാണ്. മേശയെ അപേക്ഷിച്ച് ആ ഒരു ഭാഗത്തെ മാത്രം കൊടുക്കുക, അന്യഭാഗത്തെ മാത്രം കൊടുക്കുക, അതെന്തായിരിക്കും? അസത്യമായിരിക്കും. അന്യഭാഗം എപ്പോഴും സത്യമാണ്. അതിന് മാറ്റം വരുന്നില്ല. ആ വസ്തു നിലനിൽക്കുന്ന കാലത്തോളം എത്ര കാലമാണ് ശരി, ഈ പുസ്തകം എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം എനിക്ക് പുസ്തകവും സത്യം തന്നെ. ഇതനുഭവം. എത്ര കാലം മേശ നിൽക്കുന്നു അത്രയും കാലം മേശ സത്യമാണ്. അതാണ് ഇവിടെ പറയുന്നത് അന്യഭാഗം. അന്യഭാഗം എന്ന് പറയുന്നത് ഒന്നിൽ ഒന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൽ ഓരോന്നും അന്യഭാഗമാണ്. അനുദിനം അസ്തമിയാതിരിക്കയാലേ എന്നാണ്. അത് നശിക്കാതിരിക്കുന്നുണ്ട്. നശിച്ചാ പിന്നെ ഈ പ്രശ്നമില്ല. അസം നശിച്ചുകയുണ്ടോ? അപ്പോ അനുദിനം എന്ന് വെച്ചാൽ നിരന്തരം എന്നുള്ള അർത്ഥത്തിലാണ്. അസ്തമിയാതിരിക്കയാലേ നശിക്കാതിരിക്കുന്നത് കൊണ്ട് നശിച്ചാ പിന്നെ ഇവിടെ അന്യമില്ല. പുസ്തകവും മേശവും നശിച്ചു പോയാൽ പിന്നെ അന്യമുണ്ട്. രണ്ടെണ്ണമുള്ളിടത്തെ അന്യമുണ്ട്. അപ്പോ അതിൽ അന്യഭാഗം നിരന്തരം നശിക്കാതിരിക്കുന്നത് കൊണ്ട് നിലനിൽക്കുന്നുണ്ടെന്ന് പുനഃ വീണ്ടും എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ ഇത് അനുവചനീയമായിരുന്നു, ഇപ്പോ വീണ്ടും എന്തായി വൃതരൂപവുമായി. വൃതരൂപം എന്ന് വെച്ചാൽ വൃതം സത്യം, സത്യരൂപമായി പൊലിഞ്ഞിടുന്നു, അനുഭവപ്പെടുന്നു. അപ്പോ എന്തുകൊണ്ട് അനുവചനീയമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടിട്ടും നമുക്കിത് സത്യമായി തന്നെ അനുഭവപ്പെടുന്നു. വിചാരം കൊണ്ട് ഇതാണ് ഇതിന്റെ സ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടും നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ അങ്ങനെ ഇരിക്കുന്നു, സത്യമായി തന്നെ ഇരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അദ്വൈതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊക്കെ അനിർവചനീയമാണ് അല്ലെങ്കിൽ മിഥ്യയാണെന്നെല്ലാം പറയുന്നത് എന്താണ്? നമ്മുടെ വിചാരം കൊണ്ട് വരുന്ന നമ്മുടെ മനസ്സിന്റെ ഒരു നിശ്ചയമാണ്, മറിച്ചത് ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഒരു അനുഭവം അല്ല. ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന അനുഭവം എന്ന് പറയുന്നത് അത് സഹജമായുള്ള അനുഭവമാണ്. എന്നുവെച്ചാൽ ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ പേപ്പറുകളെല്ലാം വെളുത്തിരിക്കും, ഇതെങ്ങനെ മനസ്സിലായി? കണ്ണുകൊണ്ട് കണ്ടു. ഈ പുസ്തകം പുതിയ പുസ്തകമാണ്, മറിക്കുമ്പോൾ ഇതിന്റെ ഒരു മണമുണ്ട്, അതെങ്ങനെ മനസ്സിലായി? ഇതാണ് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവം. നിങ്ങൾ ഈ പുസ്തകത്തിന് ഇത് സത്തായിട്ടറിയുന്നു, ഇത് സത്താണ് ഇതിന് ബ്രഹ്മമായിട്ടറിയുന്നു, അല്ലെങ്കിൽ വിചാരം ചെയ്തിട്ട് എന്ത് മനസ്സിലാക്കുന്നു? ഇതെല്ലാം മിഥ്യയാണ്, അനിർവചനീയമാണ്. ഇതൊക്കെ എങ്ങനെയൊക്കെ അറിഞ്ഞാലും ശരി, എന്താണോ ഈ വെളുപ്പം ഈ മണത്തിനൊന്നും ഒരിക്കലും മാറ്റം വരത്തില്ല. ഈ പുസ്തകം ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. മറ്റത് എന്താണ്? പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ വിചാരം കൊണ്ട് മനനം കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അത് മനനം കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന് പറ്റിയ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ബോധ്യപ്പെടാൻ പറ്റും, എല്ലാവർക്കും ബോധ്യപ്പെടാൻ പറ്റില്ല. നമ്മുടെ മനസ്സ്, പൊതുവെ മനസ്സ് രണ്ടു തരത്തിലാണ്. ഒന്ന് വിശ്വാസ മനസ്സ്, മറ്റൊന്ന് വിചാര മനസ്സ്. ഈ വിചാര മനസ്സെന്ന് പറയുന്നത് എപ്പോഴും യുക്തിയെ ആശ്രയിക്കും, തെളിവുകളെ ആവശ്യപ്പെടും. ഏതെങ്കിലും ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? തെളിവുകളെ ആവശ്യപ്പെടും. പിന്നെ തെളിവുകളെ പരിശോധിക്കും, ഈ തെളിവ് ശരിയാണോ തെറ്റാണോ. ഇപ്പോ ഒരു മോഷണമോ പിടിച്ചുപറിയോ കൊലപാതകമോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ പോലീസുകാർ അത് അന്വേഷിക്കും. അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കുന്നത്? തെളിവുകളുടെ അടുത്ത്. വിശ്വസിക്കല്ലേ ഇവൻ തന്നെ കൊന്നത് എന്നൊരാളെ ധരിക്കുകയല്ലേ? അവര് സംശയിക്കും, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് അവസാനം കണ്ടുപിടിക്കും. രക്ഷപ്പെടാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് വിശേഷിച്ച്. അപ്പോ ആ പോകുന്ന അന്വേഷണം പോകുന്ന വഴിയാണ് പറയുന്നത് എന്താണ്? വിചാര മനസ്സ് എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചു. മറ്റേ ഒന്നങ്ങനെയല്ല, വിശ്വാസ മനസ്സുണ്ട്. അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ ആ മനസ്സിന് പൊതുവെ ശേഷി കുറവായി. എന്നുവെച്ചാൽ അവര് ചിന്തിക്കുമോ? അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും. അവരുടെ രംഗത്ത് അവര് ചിന്തിക്കും, ഇവിടെ പറയുന്ന തരത്തിൽ ഉള്ള യുക്തി വിചാരം, ആ യുക്തി വിചാരം അവർക്ക് പ്രയോഗിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടത് അവരുടെ മനസ്സിന്റെ പ്രത്യേകത. ഇപ്പോ യുക്തി വിചാരം ഉപയോഗിക്കേണ്ടിടത്ത് എന്ന് പ്രത്യേകം പറയണം. ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അത് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക, ആ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുക, അവിടെ അതിന് പകരം വിശ്വാസത്തെ സ്വീകരിക്കുക, അതിനാണ് അന്ധവിശ്വാസികളെന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ അന്ധവിശ്വാസിയാകുന്ന എന്തുകൊണ്ട്? അയാളുടെ മനസ്സങ്ങനായി പോകുന്നതാണ്. ഒരു പരിധിവരെ അയാളുടെ ജീനതിന് കാരണമാണ്, ഒരു പരിധിവരെ, പൂർണ്ണമായും അങ്ങനെയല്ല. പിന്നെ നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം, നമ്മളെങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു. ചെറിയ പ്രായത്തിലെ അന്ധവിശ്വാസങ്ങൾ വളർത്തുന്ന ചുറ്റുപാടുകളാണെങ്കിൽ മനസ്സിലതങ്ങ് ദൃഢമായി പോകും. അത് നമ്മൾ തന്നെ വളർത്തിയെടുക്കുന്ന. അപ്പോ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. ഇപ്പൊ ഒരാളെ വിശ്വസിക്കണം, ഭൂതമുണ്ട്, പ്രേതമുണ്ട്, കുട്ടിച്ചാത്തയുണ്ട്, ഇങ്ങനെയാണ് മനസ്സിൽ. കുട്ടിക്കാലത്തെ തളിക്കകത്ത് കയറ്റിവിട്ടാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാള് ഒരിക്കലും അതിന് തെളിവ് ആവശ്യപ്പെടുന്നില്ല. ശരിക്കും എന്താ തെളിവ്? തെളിവ് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ എന്ത് ചെയ്യും? വിശ്വസിക്കാൻ ബാധ്യസ്ഥനായി തീരും. അപ്പൊ ഈ വിശ്വാസം മനസ്സ് ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അവരെപ്പോഴും അവരുടെ വിശ്വാസത്തിന് അനുകൂലമായി ചിന്തിക്കുകയും വിശ്വാസത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വിശ്വാസത്തിനെതിരായ തെളിവ് കണ്ടുകഴിഞ്ഞാൽ അവർ അവഗണിച്ചാണ് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. അത് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ തെളിവ് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നുകൊണ്ട് അവരങ്ങോട്ട് നോക്കത്തേ ഇല്ല. വിശ്വാസ മനസ്സ് അങ്ങനെയാണ്. അത് എന്തിനു വിശ്വസിക്കണമെന്നില്ല. ഇപ്പൊ ദൈവത്തെ വിശ്വസിക്കുക, ഭൂതങ്ങളെ വിശ്വസിക്കുക, രാഷ്ട്രീയത്തെ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിരീശ്വരവാദത്തെ വിശ്വസിക്കുകയോ, ഏതൊരു വിശ്വസിച്ചാലും ശരി, നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായ തെളിവുകൾ വരുമ്പോൾ അതിനെ അവഗണിച്ച് കളയുക. അതാണ് വിശ്വാസത്തിന്, അത്തരം വിശ്വാസത്തിന്റെ എടുക്കുള്ളൂ. അനുകൂലമായത് മാത്രം ചെയ്യും. ഉദാഹരണം പറഞ്ഞ ഒരു വിശ്വാസി ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നു. അപ്പൊ അയാളെല്ലാം ജ്യോത്സ്യന് അർപ്പിച്ചാ പോകുന്നു. ജ്യോത്സ്യം ശരിയാകണമെന്നുള്ളതാണ് എന്താ അയാളുടെ മുൻ ധാരണ. അപ്പോ ജ്യോത്സ്യം എന്തെങ്കിലും അബദ്ധം പറഞ്ഞാലും അയാൾ എന്ത് ചെയ്യും? ജ്യോത്സ്യനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഇയാൾ പറഞ്ഞ അബദ്ധമാണ് എന്ന് സ്വയം വിശ്വസിപ്പിക്കത്തില്ല, മറിച്ച് എന്ത് ചെയ്യും? ആ ജ്യോത്സ്യനെ അനുകൂലിക്കുന്ന വ്യക്തികള് അയാള് കണ്ടുപിടിക്കും. ഇപ്പൊ ജ്യോത്സ്യന്റെ അടുത്ത് വന്നു, ജ്യോത്സ്യം പറയുന്നു ഇനി വരുന്ന 6 മാസം വളരെ സൂക്ഷിക്കുന്ന അപകടമാണ്, എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു. ഇത്രേ പറയത്തുള്ളൂ, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നത് കൃത്യമായി സംഭവിക്കും, അത് ഇന്നതൊക്കെ സംഭവിക്കും, നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവും, അതിന് ഇന്നതൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്, നിങ്ങൾ ആശുപത്രി പോകും, ഇത്ര ദിവസം കൂടെ. ഈ വിവരങ്ങളൊന്നും പറയത്തില്ല. ഇത് പറഞ്ഞ ജ്യോത്സ്യം പോയി. ജ്യോത്സ്യം എന്തേ പറയത്തുള്ളൂ? 6 മാസം സൂക്ഷിക്കണം, വളരെ ഇതാണ്, വളരെ സൂക്ഷിക്കണമെന്ന് പറയും. ഈ 6 മാസം ഇയാൾ സൂക്ഷിച്ചു തന്നെ പോയി, ഒന്നും സംഭവിച്ചില്ല. അയാൾക്ക് സമാധാനമായി. ആ ജ്യോത്സ്യം നേരത്തെ മുന്നറിയിപ്പ് വന്നിട്ട് 6 മാസം സൂക്ഷിക്കണമെന്ന്. അപ്പോ തിരിച്ച് ജ്യോത്സ്യന്റെ അടുത്തേന്ന് ജ്യോത്സ്യം ചോദിച്ച് കുഴപ്പം മറ്റും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിക്കണമെന്ന്? സൂക്ഷിച്ചില്ലേ? സൂക്ഷിച്ചു. അപ്പൊ സൂക്ഷിച്ചത് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ആർക്ക്? ജ്യോത്സ്യം. കാരണം ജ്യോത്സ്യം എന്ന് പറഞ്ഞു സൂക്ഷിക്കുന്നു, ഞാനെന്ത് ചെയ്തത് സൂക്ഷിച്ചു, ഇതാണ് വിശ്വാസം മനസ്സ്. അപ്പോഴ് ജ്യോത്സ്യന് ഫുൾ മാർക്കും കൊടുക്കും. കണ്ട ജ്യോത്സ്യം നേരത്തെ പറഞ്ഞാണ് സൂക്ഷിക്കുക, ഞാൻ സൂക്ഷിച്ചോണ്ട് എനിക്ക് ഒന്നും പറ്റിയില്ല, സന്തോഷിക്കും. ജ്യോത്സ്യന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല. ഇനി ജ്യോത്സ്യ എല്ലായിടത്തും ഇത് തന്നെ പറയുന്നു, ഒരാളിടത്തല്ല, ആരെ കണ്ടാലും ജ്യോത്സ്യ നമ്പരം കിടും. ഒരാറു മാസം സൂക്ഷിച്ചോളൂ, അതാണ് ജ്യോത്സ്യം. വേറൊരു തന്നെ സൂക്ഷിച്ചു തന്നെ നടന്നു, സൂക്ഷിച്ചു നടന്നപ്പോ എന്ത് ചെയ്തു? ഒരു പട്ടി കടിച്ചു. പെട്ടെന്നാണ് ജ്യോത്സ്യം പറഞ്ഞു കണ്ട, ജ്യോത്സ്യം പറഞ്ഞ് സൂക്ഷിച്ചു നടക്കണം. വളരെ സൂക്ഷിച്ചാ നടന്നു, എന്നാലും എന്ത് ചെയ്തു? പട്ടി കടിച്ചു. കയ്യിലൊരു കമ്പ് വെച്ചിരുന്നെങ്കിലോ കടിക്കത്തില്ലേ. അപ്പോ ഇയാൾ നേരെ പോയി ജ്യോത്സ്യന്റെ അടുത്ത്. ജ്യോത്സ്യം ചോദിച്ച് ജ്യോത്സ്യം പറഞ്ഞതുപോലെ തന്നെ എന്താണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചില്ലേ, സൂക്ഷിച്ച് പിന്നെ ഒരു പട്ടി കടിച്ചു. ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സൂക്ഷിക്കണം, സൂക്ഷിച്ചു. അപ്പോൾ ഒരു കമ്പ് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ പട്ട് കടിക്കുമായിരുന്നു ഇല്ലായിരുന്നു. പിന്നെ വിശ്വാസിയാണ്. അപ്പോ സൂക്ഷിച്ചിട്ടും എന്ത് ചെയ്തു? പട്ടി കടിച്ചെങ്കിൽ അത് സൂക്ഷിച്ചുള്ളൊരു അല്പം കുറവ് വന്നു. ജ്യോത്സ്യം പറയും, നിങ്ങൾ സൂക്ഷിച്ച് പക്ഷെ ഒരു ചെറിയ നോട്ട കുറവാണ്, അതുകൊണ്ടാണ് എന്ത് പറ്റിയത്? പട്ടി കടിച്ചു. അപ്പോഴും ഇയാളെ സംബന്ധിച്ച് ആര് ശരി? ജ്യോത്സ്യം ശരി. നേരത്തെ സൂക്ഷിച്ചോണ്ടൊന്നും വന്നില്ല, ഇവിടെ സൂക്ഷിച്ചതിലൽപ്പം കുറവ് വന്നുകൊണ്ട് വന്നു. മുമ്പ് രണ്ടു വർഷത്തെയും ജ്യോത്സ്യൻ ശരിയാണ്, ഇവിടെ ഇവന്റെ ബുദ്ധി പ്രവർത്തിക്കത്തില്ല. വിശ്വാസ മനസ്സാണെങ്കിൽ അവൻ ചിന്തിക്കത്തില്ല. എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ട് സംഭവിക്കാം, നമ്മളെത്ര സൂക്ഷിച്ചാലും എന്തുവരും? പട്ടി കടിക്കുന്ന ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരും. സൂക്ഷിച്ച ഒഴിവാക്കാമെന്നുള്ള കാര്യങ്ങളുമുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതെ, വഴിയിൽ നടന്നു മുമ്പ് ഒരു തേങ്ങ തലയിൽ വീണു, സൂക്ഷിച്ച ഒഴിവാക്കാൻ പറ്റുമോ? തേങ്ങ എടുത്ത് നേരത്തെ പറയാൻ പറ്റുമോ ഞാൻ വന്ന് അങ്ങോട്ട് പോയതിന് ശേഷം വീഴാവും? സൂക്ഷിച്ചാൽ ഒഴിവാക്കാൻ പറ്റുമോ? കൃത്യമായി തെങ്ങിന്റെ ചോട്ടില് ചെന്നത് സൂക്ഷിക്കാത്തതുകൊണ്ടാണ്. യാദൃശ്യമായി സംഭവിക്കുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചാലും സൂക്ഷിച്ചില്ലെങ്കിലും കാര്യമില്ല. ചില കാര്യങ്ങൾ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്ന അപകടം ഉണ്ടാവും, അത് സൂക്ഷിക്കാത്തതുകൊണ്ടാണ്. റോഡിൽ സൈഡ് നോക്കാതെ നടന്നു, സൂക്ഷിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ചില കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ഒഴിവാകും, ചിലത് സൂക്ഷിച്ചൊഴിവാക്കാൻ പറ്റില്ല. ഇത് രണ്ടും മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളതാണ്. ഇനി ജ്യോത്സ്യം പറയുന്നതുകൊണ്ട് യാതൊരു ബന്ധവും ഉണ്ടോ? ജ്യോത്സ്യം എറിയുന്നതാണ് വെറുതെ. ആറുമാസം സൂക്ഷിക്കണം, മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? പക്ഷേ വിശ്വാസം മനസ്സാണെങ്കിൽ അവന് ചിന്തിക്കാൻ പറ്റില്ല. അവനെന്താണ്? അവൻ ജ്യോത്സ്യന്റെ ഫാനാണ്, ജ്യോത്സ്യന്റെ ആരാധകനാണ്. അപ്പൊ ജ്യോത്സ്യൻ പറഞ്ഞത് ശരിയാക്കാൻ വേണ്ടിയായിരിക്കും അവന്റെ യുക്തി അവൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ജ്യോത്സ്യന്മാരൊക്കെ ലോകത്ത് ജീവിച്ചു പോകുന്നത്. പൊതുവെ വിശ്വാസങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഇങ്ങനെയാണ്. നമ്മൾ വിശ്വാസത്തെ ന്യായീകരിക്കാൻ അനുകൂലമായി ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് അന്ധവിശ്വാസങ്ങളും നമുക്ക് സ്വീകാര്യമായിട്ട് വരും. ഇത് വിശ്വാസ മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. അവർക്കൊരിക്കലും ഇതിൽ മോചനം കിട്ടത്തില്ല. അവരെ മുമ്പിലും പിൻപിലും ഒക്കെ ആര് കാണും? കുട്ടിച്ചാത്തനും പ്രേതവും ഭൂതവും ഇതൊക്കെ ഇങ്ങനെ അവരെ ചുറ്റും നിൽക്കും. അത് അവരുടെ മനസ്സിന്റെ പ്രശ്നമാണ്. അപ്പൊ ചോദിക്കും, ഇതിന്റെ അനുഭവമല്ലേ എന്ന് ചോദിക്കും. നിങ്ങളിതൊക്കെ പറയുന്നു, യുക്തി അതൊക്കെ പറയുന്നു. കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് എന്താണോ അനുഭവം, അത് ശരിയാണ്. പിന്നെ ഡെലിവ്യൂഷൻ എന്ന് പറയും, എന്നുവെച്ചാൽ ഒരു മാനസിക പ്രശ്നമാണ്. അത് ഒരിക്കലും ആർക്കും തിരുത്താൻ പറ്റില്ല. ഡെലിവ്യൂഷൻ എന്ന് പറയുന്നത് വേറൊരാൾക്ക് പറഞ്ഞു തിരുത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് ആ വ്യക്തിയുടെ അനുഭവമാണ്, വ്യക്തി അനുഭവമാണ്, അല്ലാതെന്നല്ല പറയുന്നത്. അപ്പോ ആ വ്യക്തി അനുഭവം വേറൊരാൾക്ക് പറഞ്ഞു തിരുത്താൻ പറ്റില്ല. പക്ഷെ അത് മാറിപ്പോകും. എങ്ങനെ മാറിപ്പോകും? മാറിപ്പോവാൻ വഴിയുണ്ട്. എങ്ങനെ മാറിപ്പോവും? അതൊരിക്കലും മനസ്സിലാകാൻ പറ്റില്ല. കാരണം നമ്മുടെ വ്യക്തിനിഷ്ഠമായ ഇത്തരം അനുഭവങ്ങൾ വേറെ ആൾ അങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ചിലർ ചില ദിവ്യമായ ശബ്ദങ്ങൾ കേൾക്കും, ആരോ ഒന്ന് സംസാരിക്കുന്ന പോലെ തോന്നും. നിങ്ങളോട് ആരും സംസാരിക്കുന്നില്ല തോന്നലാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അയാളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. അതിന് ഡെലൂഷനൊന്നും മനസ്സിലാക്കത്തില്ല. അതൊരിക്കലും വേറെ അത് പറഞ്ഞ ഒന്നും തിരുത്താൻ പറ്റില്ല. വിശ്വാസ മനസ്സാണെങ്കിൽ അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. പിന്നെ അതിന് മാറ്റാം. നമുക്ക് എങ്ങനെ മാറ്റാം? അതിനൊരു വിദ്യയുണ്ട്. സുരേഷ് എന്നറിയാം. ഒരു ചെറിയ കുളി കഴിച്ചാൽ ഒരു 1 mg കുളി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തോന്നും. നിസ്സാര കാര്യമാണ്. എന്നുവെച്ചാൽ അത് ബ്രെയിനിന് വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനെന്ന് വെച്ചാൽ വളരെ വിചിത്രമായി പ്രവർത്തിക്കുന്ന ഒരു സാധനം. അപ്പൊ പലതും നമ്മുടെ ബ്രെയിനിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ചു പോയി അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിതം തുളച്ചു കളയുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. അതിനനുസരിച്ച് ജീവിച്ചു പോകുന്നു. അതിനെല്ലാം അവർ പറയുന്ന സമാനം എന്താണോ, ഇതൊക്കെ എന്റെ അനുഭവം, നിങ്ങളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മരുന്നുകൾ കൊണ്ടൊന്നും മാറ്റാൻ പറ്റും. അങ്ങനെ ഉള്ള പിന്നെ അത് കാണത്തില്ല. ഞാൻ ഒത്തിരി പേരിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ഒത്തിരി പേരെ ഞാൻ ഡോക്ടർമാരെ അടുത്ത് പറഞ്ഞു വിട്ടു. അവർ മരുന്ന് കഴിച്ചിട്ടില്ല. പക്ഷെ പിന്നെ അത് തുടർച്ചയായിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്നതാണ്. അത് മനസ്സിന്റെ ഒരു പ്രത്യേകമായ വിശ്വാസമുള്ള ഇത്തരം വിശ്വാസമുള്ളവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഡെലിവിഷൻ ഉണ്ടെന്ന് കേട്ടൊരു ഇതുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരാളെടുത്ത് ഒരു നോർമലായ ഒരാൾ പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. ഞാൻ പറയണ നിങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രചാരം അവരംഗീകരിക്കും. പക്ഷെ അവര് പറയണമെങ്കിൽ അവര് പറയണം, അവരെ പോലെയുള്ള ആൾക്കാർ പറയണം. അവരെ പോലെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണ് ജ്യോത്സ്യം മന്ത്രവാദം ഇതൊക്കെ കൊണ്ട് നടക്കുന്നവര്. തുള്ളിപ്പറയുക, അനുഗ്രഹിച്ച് പറയുക, ഇതൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ അവർക്കും ഉണ്ട്. ഒരാൾ പറയുന്നു, നിങ്ങൾ എങ്ങനെ പറയുന്നു, അത് ഒരാൾ എന്റെ അടുത്ത് വന്ന് പറയുന്നു, കർണയിട്ട് ചെവിയിൽ ഇരുന്ന് പറയുന്നു, കർണയിട്ട് ചെവിയിൽ വന്നിരുന്ന് പറയുന്നു. ഇത് തന്നെ വട്ടാണ്. ഈ കർണയിട്ട് എന്ന് പറഞ്ഞൊരു വട്ടാണ്. അങ്ങനൊരു സാധനമില്ല. പക്ഷെ ഇവര് പറയും, ഇവര് എന്തുകൊണ്ട്, ഇവർക്ക് ഈ പ്രശ്നമുണ്ട്. ഈ ചെല്ലുന്നവന്റെ പ്രശ്നം തന്നെയാണ് ഇവരുടെയും പ്രശ്നം. ചെല്ലുന്നവൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ പേരിൽ അവന്റെ കാശ് കളയുന്നു. മറ്റവരെന്ത് ചെയ്യുന്നു? അതിന്റെ പേരിൽ കാശ് ഉണ്ടാക്കുന്നു. ഈ വ്യത്യാസമുണ്ട്. ഇതൊരു ബിസിനസ്സാണ്. ഇതൊരു ബിസിനസ്സാണ്. രണ്ടുപേരുടെയും പ്രശ്നം ഒന്ന് തന്നെ. ഇതൊക്കെ വിശ്വാസ മനസ്സുകളിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്, ബ്രെയിനിന്റെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോന്നറിയത്തില്ല, എയിംസ് ഡൽഹിയില് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. ഒരു കുട്ടിയുടെ ബ്രെയിനിലൊരു ഓപ്പറേഷൻ നടത്തി, 6 മണിക്കൂർ നീണ്ടിരിക്കുന്ന ഓപ്പറേഷൻ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തു, ഈ സമയം മുഴുവൻ മൊബൈല് കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഓപ്പറേഷൻ നടത്തുന്നത്. എന്ന് വെച്ചാൽ വേദന അറിയാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുത്ത് മരവിപ്പിക്കേണ്ട ഭാഗങ്ങളൊക്കെ മരവിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാം. ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ഈ ഓരോ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ഓരോ ഭാഗങ്ങളുണ്ട്. ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇയാളുടെ കയ്യിലൊന്നും ഒരു മില്ലി മാറിപ്പോയി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും മുറിഞ്ഞുപോയാൽ പിന്നെ ഈ കുട്ടിക്ക് ചിരിക്കാനോ കരയാനോ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബോധത്തോടെ കുട്ടി ഇരുത്തിയിട്ട് ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ ആ കുട്ടിയുടെ കളിയപ്പോ നിന്നുപോകും. അപ്പൊ ഇതൊക്കെ എവിടെയാ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന എവിടെയാ, ഇതിന്റെ തെളിവാണ് ഇതൊക്കെ. ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗതിച്ചിട്ടും ആൾക്കാരൊന്നും ഇതൊന്നും മനസ്സിലാക്കാതെ ഈ മന്ത്രവാദികളെയും ജ്യോതിഷന്മാരുടെയും പിറകെ നടക്കുന്നു എന്ന് വെച്ചാൽ, അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ബോധമായിട്ടിരിക്കുമ്പോൾ ഡോക്ടർമാരെപ്പോഴും അതിന്റെ ചലനം ശ്രദ്ധിക്കുന്നു ഒരാൾ, ബാക്കിയുള്ളവർ ഓപ്പറേഷനിൽ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഈ കളിക്കുന്നതിന് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കണ്ടാൽ അവർ പറയും അവിടെ നിർത്തി ഇനി അങ്ങോട്ട് പോകേണ്ട, പോയി കഴിഞ്ഞാൽ അപകടമാണ്, കുട്ടിയുടെ ബോധം നഷ്ടപ്പെടും. അപ്പോൾ ഇത് ബ്രെയിനിന്റെ ഒരു ഭാഗത്താണ്. അതുകൊണ്ട് വിശ്വാസം മനസ്സെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ പറയുന്ന അതല്ല, ഇവിടെ പറയുന്ന വിചാര മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് മനസ്സിലാക്കുന്നത് വിചാര മനസ്സ് നമ്മളൊരു കാര്യം ബോധ്യപ്പെടുക എന്ന് പറയുന്നത് വേറെയാണ്, ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്.